ആനന്ദേവ അസ്ഥി ഭാതി നമി കശ്ചിത് അതോഖിലം ആനന്ദഹനം എന്നിരുന്ന ഇനാനന്ദേന വിദ്യ. അത് ഉപനിഷത്തിൽ പറയും, ആനന്ദത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആനന്ദാദേവ ഖല്യമാനി ഭൂതാനി ജായന്തേ. പിന്നെ ആനന്ദത്തിലാണ് എല്ലാം ജീവിക്കുന്നത്. ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശം എന്ന ആനന്ദത്തിലേക്ക് തന്നെ വിജയിക്കും. ഇപ്പൊ ഉപനിഷത്ത് പറയുന്നതാണ് പഴയകാലം. അപ്പൊ എല്ലാത്തിനും ആധാരമായിട്ട് ഈ പറയുന്ന ആനന്ദമാണ്. ആനന്ദി പറയുന്നു ആനന്ദമാണ് സത്ത്, ആനന്ദമാണ് ചിത്ത്, ആനന്ദമാണ് എല്ലാം. ആനന്ദത്തെ കൂടാതെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാൾ ഈ ആനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്വൈതികൾ ഈ ആനന്ദത്തെ പ്രാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ആനന്ദത്തെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ഈ പറയുന്ന ആനന്ദത്തിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്, നിലനിൽക്കുന്നത്, നശിക്കുന്നത്. ആനന്ദമില്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ആനന്ദത്തെ എങ്ങനെ നേടാൻ പറ്റും? അത് ഏകാഗ്രമായി ഈ ആനന്ദത്തെ ധ്യാനിച്ച് ആ ധ്യാനിക്കുന്നതിനുള്ള യോഗ്യതയാണ് ചിത്തശുദ്ധിയും മറ്റും. അങ്ങനെ ധ്യാനിച്ച് ഇവരെ ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നവർ, ആനന്ദത്തിന്റെ സാക്ഷാത്കാരം അങ്ങനെ സാക്ഷാത്കരിക്കുന്നവർക്ക് ഈ പറയുന്ന ആനന്ദത്തെ നേടാൻ പറ്റുമെന്നാണ് അദ്വൈതി പറയുന്നത്. എല്ലാവർക്കും പറ്റത്തില്ല. ആനന്ദത്തിന് വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്, അതൊക്കെ പറയുന്നുണ്ട് പലയിടത്ത്. പക്ഷെ അത് നേടണമെങ്കിൽ ഇതിങ്ങനെ വായിച്ചാലും പഠിച്ചാലും ഒന്നും പോരാ. ഇങ്ങനെ ഏകാന്തമായിരുന്നു ഞാൻ ആനന്ദമാണെന്ന് ധ്യാനിക്കണം ഏകാഗ്രമായിട്ട്. അങ്ങനെ ഞാൻ ആനന്ദമാണ്, ആനന്ദ സ്വരൂപനാണ്. ഇനി ഭക്തി ദർശനത്തിൽ പറയും, ഭക്തിരാത്മാനുസന്ധാനം ആത്മാനന്ദകനോ ഇത്. ആത്മാവിനെ ധ്യാനിക്കുന്നതാണ് ഭക്തി. അത് അങ്ങനെ ആത്മാവ് ആനന്ദമാണ്, ആനന്ദരൂപത്തിൽ തന്നെ ധ്യാനിക്കും. അങ്ങനെ ആനന്ദരൂപത്തിൽ തന്നെ ധ്യാനിക്കും മനസ്സുകൊണ്ട്. അതാണ് ആനന്ദമാണ്, ആനന്ദമാണ്. ഇങ്ങനെ ധ്യാനിക്കാന്ന് വെച്ചാൽ ഏകാഗ്രമായി ചിന്തിക്കും. വെറുതെ ചിന്തിച്ചാൽ പോലെ, മനസ്സ് വേറെ എങ്ങും പോകാതെ ഏകാന്തമായ സ്ഥലത്തിരുന്ന് ഏകാന്തമായി മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ കിടന്നു വരാതെ ഞാൻ ആനന്ദമാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് ഏകാഗ്രമാക്കിയാൽ ഉള്ളിലിരിക്കുന്ന ആ ആനന്ദം അനുഭവിക്കും എന്നാണ്. അങ്ങനെയാണ് ആനന്ദ അനുഭവം ഉണ്ടാകുന്നത്. അത് അദ്വൈതികൾ പറയുന്ന ആനന്ദാനുഭവം. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ധ്യാനിച്ച് സമാധിയിൽ ആനന്ദത്തെ സാക്ഷാത്കരിക്കും. അതിനെക്കുറിച്ചാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത്. എവിടെ? ആത്മവിശ്വാസത്തിനും മറ്റും പറഞ്ഞിരിക്കുന്നു, ഒരിടത്തും പറഞ്ഞിരിക്കുന്നു. ഉണ്ടാരിൽ വീണു അത് ഉണ്ടാരമിക്കും, ഒരു ഉണ്ടാണ് സൂര്യൻ. സുകൃതി എന്നൊക്കെ നല്ല പ്രാസത്തിലും താളത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു പണ്ട് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ തന്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തെ ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റും. മൗനഘന അമൃതാഭ്യാകുന്നു. പൂർണ്ണ ഘനം, ഘനാമൃതം, ആനന്ദം, അമൃതം കുടിക്കുന്ന ആനന്ദമാണ്. ആനന്ദ കടൽ പൊങ്ങിത്താനേ പോയത്. ഇവിടെ എല്ലായിടത്തും പറയുന്നത് ഇങ്ങനെ ഒരു ആനന്ദത്തെ പ്രാപിക്കുന്ന യോഗിയെ കുറിച്ചാണ്. ഒരാൾക്ക് ധ്യാനത്തിലൂടെ ഇങ്ങനെ നിരന്തരം ധ്യാനിച്ചു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ കഴിയും എന്നാണ് ഗുരുവും പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് ആത്മാവ് ആനന്ദമാണ്. ഇപ്പൊ പഴയകാലത്തെ മനുഷ്യന്റെ ജീവിതം ഗുരു പറയുന്നില്ലാതെ അർത്ഥമാണ്, പാരമ്പര്യമായ അദ്വൈതമാണ്. ഗുരുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബാഹ്യമായ ലോകത്ത് നിന്ന് ആനന്ദം കണ്ടെത്താൻ ഒരു വഴിയുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? ആനന്ദത്തെ ഉള്ളിൽ കണ്ടെത്താൻ ശ്രമിച്ചു. ഇന്ന് പറയുന്ന പോലെ പുറമെയുള്ള ആനന്ദങ്ങളൊക്കെ അനുഭവിച്ച് മതിയായിട്ടില്ല. ചില വ്യക്തികളിലൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ പ്രധാന കാരണം അതല്ല, ആ ലോകത്തിൽ നിന്ന് സന്തോഷവും സുഖവും കിട്ട ഒരു വഴി പഴയകാലത്ത് അങ്ങനെയാണ്. പഴയകാലത്തെ ആൾക്കാരൊക്കെയാണ് സൂചിച്ചിരുന്നത് ഇന്നുള്ളവർ ദുഃഖിക്കുകയാണെന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. പഴയകാലത്തെ ആൾക്കാരാണ് ദുഃഖിച്ചിരുന്നത്. കാരണം അവർക്ക് ഈ പ്രകൃതിയെ നേരിടാനോ പ്രകൃതിയെ സ്വാധീനത്തിലാക്കാനോ ഉള്ള യാതൊരു വഴിയും അറിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രകൃതിക്ക് വിധേയനായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. പ്രകൃതിക്ക് വിധേയനായി ജീവിക്കുമ്പോൾ എപ്പോഴും പ്രകൃതിയോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തിരിക്കുന്നു, ഫാനുണ്ട്, അപ്പോൾ കാറ്റിനെ കുറിച്ചും ചൂടിനെ കുറിച്ചും മഴയെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ഇരിക്കും. പ്രകൃതിയോട് നേരിട്ട് ജീവിക്കുന്നവരെന്ന് വെച്ചാൽ പുറത്തായിരിക്കും, അവർക്ക് വീട് കാണത്തില്ല. അപ്പോൾ അവർക്ക് കാറ്റിൻ്റെയും മഴയുടെയും ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും അതിനെ നേരിടേണ്ടി വരും. അപ്പോൾ അവരുടെ ശ്രദ്ധ, അവരുടെ പ്രയത്നം എല്ലാം ഈ പ്രകൃതിയെ നേരിടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി പോകും. അപ്പം പിന്നെ ആനന്ദം അവിടെ, അവർക്ക് ആനന്ദമല്ല. മനുഷ്യന് ഈ സൗകര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവന് പിന്നെ ഓ സമാധാനമായി, വീട്ടിൻ്റെ അകത്തിരിക്കാം, പുലി പിടിക്കത്തില്ല, പാമ്പ് കടിക്കത്തില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കള്ളന്മാരുടെ ശല്യമില്ല, കുളക്കാരുടെ ശല്യമില്ല, സമാധാനമായി. ഇപ്പൊ വീടുണ്ടാക്കിയതിന് ശേഷമാണ് മനുഷ്യൻ ആനന്ദിക്കാൻ തുടങ്ങിയത്. പിന്നെ പഴയകാലത്ത് മനുഷ്യ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയ്ക്കകത്ത് പോയിരുന്നു. ഗുഹയ്ക്കകത്ത് ആരെങ്കിലും പോയിരുന്നിട്ടുണ്ടോ? സാധ്യതയില്ല. ഗുഹയ്ക്കകത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ പാമ്പൊക്കെ കയറി വരും. അപ്പൊ എത്രയായാലും ഉള്ളുകൊണ്ടൊരു പാമ്പിനെ കാണുമ്പോൾ എന്താണ് ഇതുവരെ കടിച്ചാൻ തീയും, ഭയം വരും. പിന്നെ ഈ ചൂട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അവിടെ നിന്ന് മനുഷ്യനൊരിക്കലും സന്തോഷമായി സമാധാനമായി ഇരിക്കാൻ പറ്റും. പിന്നെ ഗുഹ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ആവാസ സ്ഥാനമാണ്, അവരുടെയാണ് അത്. മനുഷ്യൻ കയറിയിരുന്ന അവരും വന്ന് എത്തി നോക്കും, ഇതിനകത്ത് കയറാൻ പറ്റുമോ. മനുഷ്യനെ കണ്ട അവിടെ ഫൈറ്റിംഗ് കിടക്കും, അവനകത്ത് കയറാൻ മനുഷ്യനെ ഓടിക്കും. അപ്പോൾ പഴയകാല ജീവിതം ദുരിതമായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും മനുഷ്യന് ആനന്ദം കിട്ടാതെ വന്നപ്പോഴാണ് അവൻ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് ഉള്ളിൽ നിന്ന് ആനന്ദം കിട്ടുമെന്നറിയാം. അല്ലാതെന്ന് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് വ്യക്തിനിഷ്ഠമായ ആനന്ദത്തിന് ഇത്രയും പ്രാധാന്യം. ആനന്ദം വ്യക്തിനിഷ്ഠമായി ആർജിക്കേണ്ടതാണ്, ഓരോരുത്തരും ആർജിക്കേണ്ടതാണ്. അങ്ങനെ വന്നത് അതാണ്. ഈ ആത്മീയതയ്ക്ക് പ്രാധാന്യം വരാൻ കാരണം അതാണ്. ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നു, അവനവന്റെ സുഖത്തിന് ആനന്ദത്തിന് അന്വേഷിക്കുന്നു, കണ്ടെത്താൻ ശ്രമിക്കുന്നു. ചിലർ കണ്ടെത്തും, ചിലർ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ എന്തായാലും അത് വ്യക്തിനിഷ്ഠമാണ്. അങ്ങനെ പറ്റുമെന്നു. അതാണ് ഇത്തരം ദർശനങ്ങളൊക്കെ ഉണ്ടായത് ആനന്ദത്തെ കുറിച്ച്. അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ അറിയുന്നു. എന്നാലേ ഇതിന്റെയൊക്കെ സാങ്കത്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു മനുഷ്യൻ, ഇങ്ങനെയൊക്കെ എഴുതി, എന്തുകൊണ്ട് ഇതിനൊക്കെ ഒരു പ്രാധാന്യമാണ്. അതിന് മനുഷ്യന്റെ ഈ പരിണാമത്തിന്റെ ചരിത്രം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് ഇത് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ, അതിൽ നിന്നൊക്കെ മാറി പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ, ഇന്നിപ്പോ മനുഷ്യൻ ചിന്തിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിപരമായ സുഖമല്ല, അത് സാധിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്ന് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ ഇടുങ്ങിപ്പോയി. പണ്ടങ്ങനെയല്ല, വിശാലമായിരുന്നു. വിശാലം എന്ന് വെച്ചാൽ ഈ കുന്നിലൊരു മനുഷ്യൻ താമസിച്ചാൽ പിന്നെ അടുത്ത കുന്നിലായിരിക്കും ഒരാൾ താമസിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് വരെ മനുഷ്യരില്ല. ഇവിടെ നിന്നൊരാൾ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തായിരിക്കും വേറൊരാൾ ഒച്ചത്തി വിളിച്ച. മനുഷ്യർക്ക് അകൽച്ചയായിരുന്നു. പിന്നെ മനുഷ്യർ പേടിച്ചൊക്കെ ചെന്ന് ഒരു സ്ഥലത്ത് കൂടി താമസിക്കും. എന്നാലും പിന്നെ വിജന സ്ഥലങ്ങളാണ് കൂടുതലും, വനം കൂടുതൽ, മരുഭൂമി കൂടുതൽ, വെളിമ്പ്രദേശങ്ങൾ കൂടുതൽ. പക്ഷെ മനുഷ്യൻ വളർന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, മനുഷ്യൻ ഇടുങ്ങി അടുത്തടുത്തായി. ഒരു കാലത്തൊന്നും ആലോചിച്ച് നോക്കുക, ഗുരു ഇവിടെ വരുന്ന സമയത്ത് കുന്നിന് മനുഷ്യനേ ഇല്ല, ഇവിടെ മനുഷ്യനേ ഇല്ല. കുറെ കുറുനരികളും മുയലും ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ താമസക്കാർ. ഇപ്പോഴോ ഇതിനകത്ത് എത്ര മനുഷ്യൻ ജീവിക്കുന്നു, എത്ര പേര് ആഹാരം, എത്ര പേര് വന്നുപോകുന്നു. മനുഷ്യൻ അടുത്ത് കഴിഞ്ഞപ്പോ ഇന്ന് ചിന്തിക്കുന്നത് എന്താണ്, ഒരു മനുഷ്യന്റെ സന്തോഷമല്ല, മനുഷ്യ സമൂഹത്തിന്റെ സന്തോഷത്തെ കുറിച്ചാണ്. ഇന്ന് അങ്ങനെയും സന്തോഷം നേടാൻ പറ്റും, നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് സന്തോഷം നേടാൻ പറ്റില്ല. സമൂഹത്തിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറിയൊക്കെ താമസിക്കാം, ഒറ്റയ്ക്കൊക്കെ താമസിക്കാം. സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ഓരോ ഇൻഡിവിഡ്യുവലിനും ഓരോ വ്യക്തിക്കുമായിട്ട് നേടാൻ പറ്റില്ല. അതാണ് ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ കണക്കാക്കുന്നത്. ഇന്ന് നോക്കുന്നത് ഒരു രാജ്യം അങ്ങനെ, ഓരോ രാജ്യത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് എങ്ങനെയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വെൽബീയിങ് റിസർച്ച് സെന്ററും അവരും മറ്റു പല യു എൻ ഇങ്ങനെയുള്ള പലരുമായിട്ട് ചേർന്നിട്ടൊരു എല്ലാ വർഷവും ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തിറക്കും ഓരോ രാജ്യങ്ങളും. അപ്പൊ അവർ നോക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ, ഒരു വ്യക്തിയുടെ സുഖമുണ്ട്, രാജ്യത്ത് ജനങ്ങളുടെ സന്തോഷം എങ്ങനെയാണ്, അതിന്റെ മൂല്യനിർണയത്തിന് അവർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളനുസരിച്ച് ഓരോ രാജ്യത്തിനെയും ജനങ്ങളുടെ ഹാപ്പിനെസ് എത്രമാത്രമുണ്ട്. അതിനാൽ സ്വാധീനിക്കുന്ന പല പല പല ഘടകങ്ങളാണ്. GDP പക്ഷെ അതുകൊണ്ട് മാത്രം കിട്ടത്തില്ല, കാരണം സമൂഹത്തിന്റെ സന്തോഷമാണ്. ഇന്ത്യ എന്ന് പറയുന്ന വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു, സാമ്പത്തികമായി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് വേൾഡ് ബാങ്കൊക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. സാമ്പത്തിക വളർച്ച വളരെ വേഗത്തിലാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കും. ലോകം അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ 147 രാജ്യങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഈ വർഷം 25 118 സ്ഥാനത്താണ്. വളരെ പിന്നിലാണ് ഇന്ത്യൻ ജനതയുടെ സന്തോഷം. പല പല ഘടകങ്ങളുണ്ട്. ഒന്നല്ല, ഇപ്പൊ സമ്പത്ത് മാത്രം കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവാത്തില്ല. ഹെൽത്തും വെൽത്തും ഇത് രണ്ടും കൊണ്ട് സന്തോഷം ഉണ്ടാകത്തില്ല. പല പല മാനദണ്ഡങ്ങളാണ്. ഇന്ത്യയിലെ ഇന്ത്യക്കാർ ഒരു മാനദണ്ഡത്തിൽ വളരെ മുകളിലാണ്, 10 വരും പോയിന്റ്. സ്ഥാനം 10 വരും. അതായത് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ മുമ്പിലാണ്. ദാനം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ ഒരുപാട് ദാനം ചെയ്യുന്നു, അതവർ വളരെ മുമ്പിലാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്ന് അതും നോക്കും. നമുക്കെന്നെ അറിയാം, ഇവിടെ എത്രയോ പേര് ദാനം ചെയ്യുന്നു, ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഇതിൽ ഇന്ത്യക്കാർ വളരെ മുന്നിലാണ്. പക്ഷെ അതുകൊണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സിന് അത് മാത്രം പോരാ, പല പല ഘടകങ്ങളും നോക്കുമ്പോൾ ഒരു കളഞ്ഞു കിട്ടുന്ന പേഴ്സ് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ പിന്നിലാണ്. അതും പരിശോധിക്കും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. എന്തുകൊണ്ടാണ് പിന്നിലാവുന്നത്? സാമൂഹികമായ ഒരുപാട് പിന്നോക്കാവസ്ഥ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയാൽ പോക്കറ്റ് വയ്ക്കാൻ തോന്നുന്നത്. ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കും. നമ്മളങ്ങനെയാണല്ലോ, വഴിയിലെവിടെയെങ്കിലും നടന്ന് ഒരു പേഴ്സ എന്തെങ്കിലും രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കുക, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പതുക്കെ കൈ തരും, കൈവയ്ക്കാൻ തോന്നും. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനം നടത്തും. പലതരത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്ന എത്ര ദിവസമാണ്, അടുത്ത വീട്ടുകാരനാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നു, അടുത്ത വീട്ടുകാരൻ അജ്ഞാതരാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന എത്ര, ആരും കണ്ടെങ്കിലും തിരിച്ചു കൊടുക്കുന്ന. അപ്പൊ അതിലൊക്കെ നമ്മൾ പിന്നിലാണ് വെച്ചാൽ സാമൂഹികമായ അരക്ഷിതാവസ്ഥ. ഇതിലൊക്കെ നമ്മൾ വളരെ പിന്നിലാണ്. അതുകൊണ്ടാണ് ഈ 118 പോയത്. മുമ്പ് മുമ്പേ പോയിട്ടുണ്ട്, 94 വരെ തോന്നിട്ടുണ്ട്. ഈ വർഷം നമ്മളെക്കാളും മെച്ചമാണ് പാകിസ്ഥാൻ, നേപ്പാള്. നമ്മളെക്കാളും മെച്ചം പറഞ്ഞു പല ഘടകങ്ങളുമാണ്. ഭക്ഷണം ഷെയർ ചെയ്യുക, ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പറയുന്നതാണ്. അങ്ങനെ പുറകിലാണ് ഇന്ത്യക്കാർ. ഇന്ത്യക്കാർ ഭക്ഷണം ഷെയർ ചെയ്യുന്നതിന് പിന്നിലാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ഷെയർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഒരു നേരം എൻ്റെ മീല് കഴിക്കുമ്പോൾ വേറെ കൂടി ഒരു മീല് കൊടുക്കുക, അങ്ങനെ ആണ് ഷെയർ ചെയ്യുന്നത്. പല രാജ്യങ്ങളും അവരങ്ങനെ ചെയ്യും. നമ്മളിപ്പോൾ ആശ്രമത്തിൽ കൊടുക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പൊതുവേ പറയുന്നു സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചാണ് ഒരു സമൂഹത്തിന്റെ സന്തോഷം. അല്ല, ധ്യാനിക്കുന്നുകൊണ്ട് വരുന്ന സന്തോഷമാണ്. ആദ്യം പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യ ബന്ധം. മനുഷ്യരും മറ്റു മനുഷ്യരുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു, സന്തോഷത്തിന്റെ ഒരു പ്രത്യേക ഒരളവിലാണ്. നമ്മൾ മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ പെരുമാറുമ്പോൾ സംഘർഷങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുക, സോഷ്യൽ ഹാർമണി, സാമൂഹികമായ ഒരു പൊരുത്തപ്പെടൽ അതില്ലാതിരിക്കുക, അതൊക്കെ വരുമ്പോഴത്തേക്ക് സന്തോഷം പോകും. അത് വീട്ടിന്റെ അകത്തുള്ള സന്തോഷം, പരസ്പരം ഉള്ള സന്തോഷം, വീട്ടിലെ അംഗങ്ങൾ തമ്മിലൊരു പൊരുത്തം ഇല്ലാതെ വരിക, വീടും അയൽവീടും തമ്മിൽ പൊരുത്തമില്ലാതെ വരിക, പൊതുസമൂഹത്തിൽ ചെല്ലുമ്പോൾ അവിടെ പൊരുത്തമില്ലാതെ വരിക, അതിലൊക്കെ നമ്മൾ വളരെ പിന്നിലാണ്. നോർമാഡിക് റീജിയൻ എന്ന് പറയും, നോർത്തേൺ യൂറോപ്പ് അതിനോട് ചേർന്ന് കിടക്കുന്ന കടലിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലം, ഫിൻലൻഡ്, ഐസ്ലൻഡ്, ഗ്രീൻലാൻഡ്, സ്വീഡൻ, ആ പ്രദേശം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെയാണ് ജനങ്ങൾ. ഫിൻലൻഡിലാണ് ഏറ്റവും, ഫിൻലൻഡിന് ഒരു 10 പോയിന്റാണ്, 0 മുതൽ 10. ഫിൻലൻഡിന് 7.75 പോയിന്റ് വരെ, അഫ്ഗാനിസ്ഥാൻ 0-ക്കടുത്താണ്, സിറിയ അതിനടുത്താണ്. അവിടെയൊന്നും മനുഷ്യർക്ക് സന്തോഷമേ ഇല്ല. മതത്തിന്റെ പ്രശ്നങ്ങളും, അവർക്ക് വലിയ മതനിഷ്ഠരായി ജീവിക്കുന്നവരാണ്. 5 നേരം പ്രാർത്ഥിക്കുകയും പങ്കുവിളിക്കുകയും അതൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ 0-ക്കടുത്താണ് അവിടുത്തെ ജനങ്ങളുടെ സന്തോഷം. ഈ മതമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതം, ഹൃദയം പറഞ്ഞതുപോലെ ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. അതിനോട് ഒന്നുകൂടെ ചേർക്കുന്നു, ഒരു മതവും കൊള്ളുകയില്ല. മതം കൊണ്ടൊന്നും മനുഷ്യനൊരു ശാന്തി സമാധാനമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇത്രയും, സിറിയയിലൊക്കെ എന്താ, അവിടെ മതത്തിനൊന്നും ഒരു പ്രശ്നമില്ല. അവിടെയൊക്കെ നല്ല പ്രബലമായ മതവും വിശ്വാസവും ആചാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യന് സന്തോഷം, സമൂഹത്തിന് സന്തോഷം. ഇപ്പൊ സമൂഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ കിട്ടുമ്പോഴും ജനങ്ങളുടെ പരസ്പര സഹകരണം വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കരുതൽ, പരസ്പരമുള്ള കരുതൽ, ഒരാൾക്ക് അന്യരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഒരാൾ തിരിച്ച് അന്യർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, ഇതൊക്കെയാണ് മനുഷ്യൻ സന്തോഷമായി ജീവിക്കാൻ. ഇതൊക്കെ ഈ പറയുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ, അല്ലെങ്കിൽ യൂറോപ്പിൽ കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ്, അതൊക്കെ വളരെ കൂടുതലാണ് നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച്. നമ്മുടെ രാജ്യത്തെ വലിയ ജനസംഖ്യ അതിനൊരു കാരണമാണ് കുറയുന്നതിന്. കാരണം ഇത്രയും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിലും പ്രകൃതി വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെ ഇവിടെ വലിയ അസമത്വമാണ് നമ്മുടെ രാജ്യം. അവിടെ എല്ലാവർക്കും ആവശ്യമുള്ളതൊന്നും കിട്ടുന്നില്ല. ഭക്ഷണം എന്താണ്, സുഭിക്ഷമായി കഴിക്കുന്നവരുണ്ട് അസമയം ഭക്ഷണത്തിന്, കേവലം റേഷനെ ആശ്രയിച്ച് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്താണ് മനുഷ്യന് വിശപ്പടക്ക, പട്ടിണി കിടന്നും മരിക്കത്തില്ല, പക്ഷെ പോഷകങ്ങളുള്ള ആഹാരം കിട്ടും. പഴയതുപോലെ എന്താണ്, ഭൗതികമായി ജീവിതം ദുസ്സഹമായതുകൊണ്ട് ഏകാന്തത്തിൽ പോയി ധ്യാനിച്ച് സുഖം കിട്ടുന്ന പഴയ ചിന്താഗതിയല്ല. അങ്ങനെയല്ല, ഏത് രാജ്യമായാലും ഏത് സമൂഹമായാലും ആ സമൂഹത്തിന്, സമൂഹത്തിലെ ജനങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകും. നമ്മുടെ ഈ ദർശനങ്ങളൊക്കെ പറയുന്ന പോലെ എന്താണ് മിസ്റ്റിക്കായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത്. ഏതെങ്കിലും അപൂർവം ചില വ്യക്തികൾ കിട്ടുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. മനുഷ്യർ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ജീവിക്കുന്നിടത്ത് മാത്രമേ അതുണ്ടാവും. അല്ല, ഒറ്റയ്ക്ക് തന്നെ സുഖം തേടിപ്പോയാൽ ഈ പറയുന്ന ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ആത്മീയതയൊക്കെ വളരെ, നമ്മൾ ആത്മീയതയിലൊക്കെ മുമ്പിലാണ് സായിപ്പന്മാർ നമ്മളെ അടുത്ത് നിന്ന് പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് വളരെ പിന്നിലാണ്. 147 118 എന്ന് പറയുമ്പോൾ എത്രയോ പിന്നിലാണ്, സന്തോഷമില്ലാണ്. മനുഷ്യർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആത്മീയമായ ആനന്ദം സന്തോഷം ഇതൊക്കെ തേടുന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തില് വലിയ കാര്യമൊന്നുമില്ല. സമൂഹത്തിന് ആ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമുക്കത് നേടാൻ പറ്റത്തുമില്ല. അതാണ് മറ്റൊരു പ്രശ്നം. സമൂഹത്തിന് സന്തോഷമില്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് സന്തോഷം നേടാൻ പറ്റും. അതൊന്നും മതം എന്ന് പറയുന്നത് എന്താണോ, അത് നടക്കട്ടെ, നോക്കാൻ പോണ്ട. മതമെന്ന് പറയുന്നത് മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കുന്നു, ഡിസിപ്ലിനായി നടക്കുന്നു. മതം മനുഷ്യന്റെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. കാരണം അത് മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതായി. ഹാപ്പിനെസ്സിന് ഏറ്റവും പ്രധാനമായി വേണ്ട വ്യക്തി സ്വാതന്ത്ര്യം. അത് നിരന്തരം എന്താ ചെയ്യുന്ന, അച്ചടക്കം പഠിപ്പിക്കുകയാണ്. അത് വരുമ്പോൾ മനുഷ്യൻ എന്തു വരുന്നു, സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും എല്ലാത്തിനും മതം നിയന്ത്രണം അടിച്ചേപ്പിക്കും. നിങ്ങൾ 5 നേരം നമസ്കരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഉള്ള കാര്യങ്ങളേറെ അടിച്ചേപ്പിക്കുന്നു. മനുഷ്യൻ സന്തോഷം നഷ്ടപ്പെടുകയാണ്. നിയന്ത്രണം എന്ന് പറയുന്നത് വേണ്ടതാണ്, ഡിസിപ്ലിൻ. അത് മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് സ്വയം സ്വീകരിച്ചാലേ അതിന് മനുഷ്യൻ സന്തോഷം കണ്ടെത്താൻ. മനുഷ്യന് സ്വയം ഡിസിപ്ലിൻഡ് ആകാൻ കഴിഞ്ഞാൽ അവനത് സന്തോഷമാണ്. പക്ഷെ പുറമേ നിന്ന് അത് അടിച്ചേപ്പിച്ചാൽ അവനത് സന്തോഷമാണ്. ആർക്ക്? മതങ്ങളെ കൊണ്ട്. മതം എന്ന് പറയുന്നത് എന്താണ്, ഒരു കാലഹരണപ്പെട്ട ഏർപ്പാടാണ്. ഏതൊക്കെ നൂറ്റാണ്ടുകൾ മനുഷ്യരുണ്ടാക്കി വെച്ച് അന്നതിന് പ്രയോജനമുണ്ടായിരിക്കും. ഇന്നത് മനുഷ്യന് ഒരു ഭാരമാണ്, യാതൊരു ഉപയോഗം ഉണ്ടാക്കാൻ സാധനം. മതമുള്ള ഒരേ ഒരു പ്രയോജനം എന്താണ്, കുറേ പുരോഹിതന്മാർ അതുകൊണ്ട് ജീവിക്കും, അല്ല അതുകൊണ്ട് വേറെ കാര്യമൊന്നും. പൗരോഹിത്യത്തിന് നല്ലതാണ്. അല്ലാതെ മതം കൊണ്ട് വിശേഷിക്കും അതല്ലേ പറയുന്നത്. ഈ മതത്തിൽ നിന്നും വലിയ നിഷ്ഠയില്ലാത്ത സമൂഹങ്ങളാണ് സന്തോഷമായി ജീവിക്കുന്നത്. അവിടെ മതത്തിന് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ രണ്ട് മതങ്ങളുണ്ടെങ്കിൽ തമ്മിൽ അടിച്ചോണ്ടേ ഇരിക്കും, പൊരുത്തപ്പെടാൻ പറ്റില്ല. ലോകത്ത് എത്രയോ രാജ്യങ്ങള് ലബനൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള അടി തുടങ്ങിയിട്ട് എത്രയോ കാലം തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കുറ്റം പറയും, രാജ്യത്തൊരു സമാധാനമില്ല. അവിടെയാണ് ഈ ഹൂത്തികളെല്ലാം. മതം എന്ന് പറയുന്ന മനുഷ്യനെ സ്വയം ഭ്രാന്തനാക്കി മനുഷ്യന്റെ സമാധാനം കളയുന്നൊരു സാധനം. മനുഷ്യരെന്നാണോ ഈ മതത്തിൽ നിന്ന് പുറത്തു വരുന്നത് അന്ന് മാത്രമേ അവർക്ക് സമാധാനമുള്ളൂ. മതത്തിന്റെ അടിമയായിരിക്കുന്നിടത്തോളം കാലം, നിങ്ങളിപ്പോ ഒരു മതത്തിന്റെ അടിമയാണെങ്കിൽ, ഞാൻ ഹിന്ദുവാണ് എന്റെ അടിമയാണെങ്കിൽ, നിങ്ങൾക്ക് മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും ഒക്കെ ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നും. അതിന്റെ അടിമകളാണ് അവർക്ക് തിരിച്ചും തോന്നും. അതുകൊണ്ടാണ് സമൂഹത്തിൽ ആ മതത്തിന്റെ പിടുത്തമില്ലാത്ത ഈ സമൂഹങ്ങളിലാണ് ഈ നോർമാലിറ്റീസ്. ആ പ്രദേശങ്ങളിലാണ് മനുഷ്യരെ ഏറ്റവും സന്തോഷമായി ജീവിക്കുന്നത്. ബാക്കിയുള്ളടുത്തത് കുറവാണ്. ഒരു കാരണം അത് മാത്രമല്ല, മതമാണ് എല്ലാ പ്രശ്നവും എന്നല്ല പറയുന്നത്, മതം ഒരു പ്രശ്നമാണ്. അതുപോലെ പല കാരണങ്ങളുണ്ട് മനുഷ്യരുടെ ഡിസിപ്ലിൻ ഒരു പ്രധാന ഘടകമാണ്. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ പൊതു നിയമം അനുസരിച്ച് ജീവിക്കുക, അതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞപ്പോ. നികുതി കൊടുക്കേണ്ടവര് നികുതി കൊടുക്കുക, സർക്കാരിന് ടാക്സ് വെട്ടിക്കാതിരിക്കുക. ഒരു രാജ്യത്തെ ജനങ്ങളെല്ലാം നികുതി കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ കയ്യിൽ ഒരുപാട് പണം വരും. ഈ പണം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ഈ പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് തന്നെ ഒരുപാട് ക്ഷേമ പ്രവർത്തനം ചെയ്യാൻ പറ്റും, പൊതു സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പറ്റും. പണം സർക്കാരിന്റെ കയ്യിൽ കിട്ടും. വരുമാനമുള്ളവരെല്ലാവരും കൃത്യമായി നികുതി കൊടുത്തു കഴിഞ്ഞു, ആ നികുതി പണമെന്ന് പറയുന്ന സമൂഹത്തിനാണ് വരുന്നത്. റോഡുകളും പാലങ്ങളും അങ്ങനെയുള്ള പൊതു എല്ലാ തരത്തിലും, പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ആരോഗ്യം. വിദ്യാഭ്യാസം ആരോഗ്യം എന്ന് പറയുന്ന രണ്ട് മേഖലകളിലും ചെലവഴിക്കേണ്ട പണമെന്ന് പറയുന്ന നികുതി പണമാണ്. പക്ഷെ ജനം കൊടുക്കണ്ടേ? അപ്പൊ ജനങ്ങളെല്ലാം സർക്കാരിനെ നികുതി വെട്ടിക്കാൻ നോക്കിയാലോ? നികുതി വെട്ടിക്കാൻ നോക്കിയാൽ സർക്കാരിന്റെ ഈ പണം വരത്തില്ല. ഈ മേഖലകളിലൊന്നും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ജനങ്ങൾ തന്നെ കഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്തുവരും? പണം സമ്പാദിക്കുന്നവർ സർക്കാരിനെ വെട്ടിക്കുന്നു, അവര് സമ്പാദിക്കുന്ന പണം വീണ്ടും എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അവരുടെ സമ്പാദ്യം കൂടി വരും. ഈ സമ്പാദിക്കാൻ ശേഷിയില്ലാത്തവന് അവസരമില്ലാത്തവനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നികുതി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു ഡിസിപ്ലിനാണ്, അത് പാലിച്ച്. ഇത്തരം രാജ്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള അവരുടെ അവയർനെസ് വളരെ കൂടുതലാണ്. അവരെല്ലാവരും അവരുടെ ജോലിയുടെ നികുതിയൊക്കെ കൃത്യമായി കൊടുക്കുന്നു. അപ്പൊ ജനം പണം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ചെലവാക്കുന്നു. അപ്പോ ജനങ്ങൾ പൊതുവെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോ വ്യക്തികളുടെ സന്തോഷത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന പഴയ കാലം പോയിട്ട് ഇന്ന് സമൂഹത്തിന്റെ സന്തോഷം, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന് എന്താണ് ആനന്ദം അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധ്യാനിച്ചാൽ പോരാ, പിന്നെ മനുഷ്യന് എന്താ വേണ്ടത്? അതിന് സാമൂഹ്യ ഉത്തരവാദിത്വം കൂടണം. ഇപ്പോ ഈ സന്തോഷമായി ജീവിക്കുന്ന രാജ്യങ്ങളിൽ കറപ്ഷൻ കുറവാണ്, പൊതു മലിനീകരണം കുറവാണ്, പൊതുസ്ഥലത്തെ മലിനമാക്കുക എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റെല്ലാം എടുത്ത് നമ്മുടെ അതിന് പുറത്തിടുക, അത്തരം മലിനീകരണം അവിടെ തീരെ കുറവാണ്, ആരും അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലോ, പക്ഷെ ഇപ്പോ നമ്മുടെ സർക്കാർ മുൻകൈ എടുത്ത് ഒരുപാട് എന്താണ് ഈ മാലിന്യ നിർമാർജനത്തിന് വേണ്ടി ഇപ്പൊ എന്തായാലും ഒരുപാട് പ്രവർത്തിക്കുന്നു. അത് സർക്കാരിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ വീട്ടിലും വന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു, അത് സംസ്കരിക്കുന്നു. പൊതുസ്ഥലത്ത് മാലിന്യം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് ജനങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നു. ഒരുപാട് മാറി നമ്മുടെ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് നമ്മൾ ശിക്ഷ കൊടുത്തും ഗവൺമെന്റ് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തൊക്കെയാണ്. ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ജനങ്ങളാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഗവൺമെന്റ് ഒന്നും ചെയ്യണ്ട. ആരുടെയും വീട്ടിലെ മാലിന്യം പുറത്തു വരത്തില്ല. വന്നു കഴിഞ്ഞാൽ അത് സംസ്കരിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തും. അതിനുള്ള പൊതു സംവിധാനത്തിലാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ മാലിന്യ നിർമുക്തമായിരിക്കുക എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ ഒരു പ്രധാന ഒരു കാര്യമാണ്. മാലിന്യ മുക്തമായി കഴിഞ്ഞാൽ എന്തോരും ജനങ്ങളുടെ ഹെൽത്ത് അത് വളരെ ഇംപ്രൂവ് ചെയ്യും. എല്ലാ തരത്തിലുള്ള പൊല്യൂഷൻ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ സന്തോഷത്തെ കണ്ടെത്തുന്നത്. അല്ലാതെ ധ്യാനിച്ചിട്ടല്ല. പിന്നെ ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ വരുന്നവരാണ് ഒരുപാട് ടെൻഷനുള്ള ജോലി ചെയ്യുന്നവർ. കുറച്ച് സമയം അവരുടെ സ്ട്രെസ് അതിൽ നിന്നൊരു ഒരു മോചനത്തിന് വേണ്ടി കുറച്ച് സമയം ധ്യാനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് സമൂഹത്തിൽ ഒരിക്കലും പൊതു സന്തോഷം വരത്തില്ല. പൊതുവായ സന്തോഷം വരണമെങ്കിൽ ഓരോരുത്തന്റെയും സാമൂഹ്യ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വ ബോധം കൂടി കൂടി വന്നാലേ വരും. മതങ്ങളിൽ ഡിസിപ്ലിൻ പഠിപ്പിച്ചിരുന്ന ഒരു കാലം പോയി. ഇന്ന് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ഭരണ സംവിധാനമാണ് നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്. അതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഡിസിപ്ലിൻ. ഇപ്പൊ തന്നെ ഒരു വലിയ ചർച്ച നടക്കേണ്ട എന്താണ്, വഖഫ് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, മതസംഘടനകൾ അതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അപകടകരമായ കാര്യം. പണ്ട് ശബരിമല വിഷയം വന്നപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതില് ദോഷവും ഗുണമൊക്കെ ഉണ്ടായിരിക്കാം, അത് മറ്റൊരു കാര്യം. അതല്ല അവർ പറയുന്ന ഏറ്റവും അപകടകരമായ കാര്യം എന്താണ്? ഞങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റിന് നിയമം കൊണ്ടുവരാൻ പാടില്ല, ഇതാണ് അവർ പറയുന്നത്. മതപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റ് നിയമം കൊണ്ടുവരാൻ പാടില്ല, അത് ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ മതപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നിയമം വേറെയാണ്. ഇപ്പൊ രാജ്യത്തെ ഭരണഘടന വഴി വരുന്ന നിയമങ്ങളും മതപരമായ നിയമങ്ങളും വരുമ്പം ഭരണഘടന മാറിയിരിക്കണം, മതത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്താണ് അത് തന്നെ മതത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടനയും രണ്ടും കൂടെ വരുമ്പോൾ ഏതിന് പ്രാധാന്യം കൊടുക്കണം? മതത്തിന്. ശബരിമല വിഷയം വരുമ്പോഴും പറഞ്ഞു ഇത് തന്നെയാണ്. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെയും പ്രശ്നമാണ്. ഇത് വരുമ്പം എന്ത് ചെയ്യണം? ഭരണഘടന മാറിയെങ്കിലും എന്നില്ല, കോടതി വിധി അതൊന്നും അവിടെ ബാധകമാണ്. ഇവരിപ്പോ അത് തന്നെ പറയും. ഒരു നിയമത്തിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഒരു നിയമത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ കോടതി ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്താം, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഈ പറയുന്ന അപകടമാണ് എന്താണ്? മതമായിരിക്കണം, മതനിയമമായിരിക്കണം അവിടെ മേളിൽ നിൽക്കേണ്ടതെന്ന് പറയുന്നത് മുമ്പ് അത് ഹിന്ദുക്കൾ പറഞ്ഞു, ഇപ്പം മുസ്ലിങ്ങൾ പറഞ്ഞു. ഇത് അപകടകരമായ ഒരു രീതിയാണ്. അപ്പോൾ അന്ന് എന്താണ് ഹിന്ദുക്കൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളൊന്നും മിണ്ടിയില്ല. അവരതിനെതിരൊന്നും പറഞ്ഞില്ല. കാരണം അവർക്കറിയാം നാളെ ഇത് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരും. മുസ്ലിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യ. അന്ന് എന്താണ് ഭരണഘടനയ്ക്ക് മേളിലാണ് വിശ്വാസം ആചാരം എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ന് മുസ്ലിങ്ങൾ പറയാണ് എന്താണ് ഇപ്പോ ഞങ്ങളുടെ മത വിശ്വാസങ്ങളും ആചാരങ്ങൾക്കുമാണ് പ്രാധാന്യം, ഭരണഘടനയ്ക്കല്ലെന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ സപ്പോർട്ട് ചെയ്യാണ്. ഇതാണ് ഇരട്ടത്താപ്പ്. മറ്റേ നിയമം ശരിയോ തെറ്റോ ഒന്നുമുണ്ടല്ല, അത് ചിലപ്പോൾ തെറ്റുകാണോ, അത് മറ്റൊരു വിഷയമാണ്. അത് പരിശോധിക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയും. പക്ഷെ ഈ മതത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കാഴ്ചപ്പാട്, അതുകൊണ്ട് ഈ മതനിയമങ്ങൾ മതത്തിന്റെ ആധിപത്യം എന്ന് പറയുന്നത് എവിടെയുണ്ടോ അവിടെ മനുഷ്യന് ഹാപ്പിനെസ്. മതം മേളിലായിരിക്കണം മതനിയമങ്ങൾ, ഭരണഘടനയുടെ നിയമങ്ങൾ താഴെ ആയിരിക്കണം എന്ന് ഏത് മതം പറഞ്ഞാലും ശരി, അത് അപകടകരമായ കാര്യമാണ്. മതത്തിന്റെ ദോഷം അതാണ്. അപ്പൊ മതങ്ങൾ വേറെ വേറെയാണ്, ഓരോ നിയമങ്ങളുടെയും ഓരോ മതങ്ങളുടെയും നിയമം വേറെ വേറെയാണ്. ഇപ്പോൾ ഒരു മതത്തിന് ആധിപത്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താവും? ഭൂരിപക്ഷ മതത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ന്യൂനപക്ഷം ജീവിക്കേണ്ടി വരും. എവിടെ അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷ മതത്തിന്റെ നിയമങ്ങൾക്ക് പ്രസക്തിയില്ല, ഭൂരിപക്ഷ മതത്തിന്റെ നിയമങ്ങൾക്ക് പ്രസക്തി വരും. അപ്പൊ അവരുടെ ദയാ വായ്പിനനുസരിച്ച് ന്യൂനപക്ഷ മതങ്ങൾ ജീവിക്കേണ്ടി വരും, അവരുടെ കാരുണ്യത്തിൽ ജീവിക്കേണ്ടി വരും. അതാണ് മതത്തിന്റെ കുഴപ്പം. മനുഷ്യന് ഇതിൽ നിന്ന് മാറണമെങ്കിൽ മനുഷ്യൻ മതത്തിന്റെ പുറത്ത് വരണം, മതത്തിനോട് വിധേയത്വമില്ലാതിരിക്കും. എന്നാലേ അപ്പൊ മനുഷ്യന്റെ സന്തോഷത്തിന് ഒരു പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ഇവിടെ നമ്മൾ മനസ്സിലാക്കും. ഒന്ന് പറഞ്ഞ എന്താണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ ഇതൊന്നും. അപ്പൊ സ്വന്തം സുഖം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവന്റെ സുഖത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ആധുനിക സമൂഹം പറയുന്ന കാര്യം തന്നെയാണ് ഗുരു പറഞ്ഞത്, ഗുരു നേരത്തെ പറഞ്ഞത്. ഇത് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഒരു പ്രധാന മാനദണ്ഡമാണ്. എന്താണ്? തന്റെ സുഖം അന്യന്റെ സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു. കേവലം തന്നെ മുറിയാതെ കയറി മുറി അടച്ചിരുന്ന് താൻ ധ്യാനിക്കുന്നതിനെ ആശ്രയിച്ചല്ല തന്റെ സുഖം. അടുത്ത മുറി താമസിക്കുന്നു, അവൻ ശല്യം ഉണ്ടാക്കി എങ്ങനെ എനിക്ക് ധ്യാനിക്കാൻ പറ്റും? അപ്പൊ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അവനവന്റെ സുഖത്തിനായി വരണം എന്ന് പറയുന്നതാണ് ഇന്ന് എല്ലാവരുടെയും സുഖത്തിന് വേണ്ട ഒരു കാര്യം. ഇതാണ് മറ്റൊന്ന്. എന്താണ്? എല്ലാവരും ആത്മസഹോദരല്ലേ, എല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള ബോധത്തോടുകൂടി മനുഷ്യർ പരസ്പരം ഇണങ്ങിയും മനുഷ്യർ മറ്റ് ജീവികളോട് ഉള്ള ഒരു സാഹോദര്യ മനോഭാവം നിലനിർത്തിയും ജീവിക്കുക. ഇത് തന്നെയാണ് ഇന്നത്തെ ആധുനികമായ സമൂഹത്തിന്റെ സന്തോഷത്തെ കുറിച്ച് പറയുന്നവരും പറയുന്നത്. അവർ പറയുന്നത് മനുഷ്യൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ പരിസ്ഥിതിയോടെ അവൻ ഇണങ്ങി ജീവിക്കണം. പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യും, ഹാനികരമായ പ്രവൃത്തിയൊന്നും ചെയ്തതാണ് എല്ലാവരും ആത്മസഹോദരരല്ല എന്ന് പറയും. ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അത് ശരിയാണ്. പക്ഷെ പരിസ്ഥിതിയോടെ ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത്, അതിനെ നശിപ്പിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത്, അതിനെ സംരക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഉണ്ടായാലേ മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ധ്യാനം പഠിപ്പിച്ച ഒരാൾക്ക് ധ്യാനത്തിലൂടെ ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിന് തന്നെ എന്ത് വേണം സന്തോഷം ഉണ്ടാകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, അത് സമൂഹത്തിൽ പാലിച്ചാൽ മാത്രമേ സന്തോഷമുണ്ടാവൂ. അക്കാര്യത്തെക്കുറിച്ച് ഈ ഗുരുവും പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഇത് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരു തത്വം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന് ഹാപ്പിനെസ് വേണമെങ്കിൽ ആ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യുന്നു. ഇതിരുന്നോട്ടെ, എന്താണ് എല്ലാം ഒന്നാണെന്നുള്ളത് നല്ലത് തന്നെയാണ്, ദോഷമൊന്നുമില്ല. എല്ലാവരും ആത്മസഹോദരം എന്ന് പറഞ്ഞാലും ഒന്നെന്നാണല്ലോ പറയുന്നത്. പക്ഷെ പരസ്പരം ഹനിക്കാതെ നശിപ്പിക്കാതെ ജീവിക്കണമെന്ന് പറയുന്ന ഒരാശയമുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അവിടെയാണ് ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ. ഇന്ന് നമ്മൾ ലോകത്തെങ്ങനെയാണ് ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത്, ഇന്നത്തെ ആധുനികമായ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെടുത്തി വേണം അതിന് പറയേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം.